ദേവനും സർവശക്തനുമായ ഈശോമിശിഹാ കന്യാസുവനും കാരുണ്യവാനുമായ അവന്റെ കരുതലാണ് പാപം ചെയ്ത മുഴുവൻ മനുഷ്യകുലത്തിന്റെ രക്ഷ എന്നത്. Give me. മിശിഹായി എന്നി നീ കാത്തുകൊള്ളേണമേ ദൈവത്തിൻ പുത്രനം ഈശോ മിശിഹായേ.